എന്താന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടുപിടിച്ചത് ഒരു ഇതെല്ലാം പ്രത്യേകമായി കണ്ടുപിടിച്ചാണ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതൊരു ഗുരുനിന്ദയാണ്, ഗുരുവിനെ താഴ്ത്തിക്കെട്ടിന്നാണ്, ഗുരുവിനെ ഉയർത്താൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുമുണ്ട് സമൂഹത്തിൽ, പലതരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നത് ഗുരു നേരത്തെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഗുരുവിനെ ഇകഴ്ത്തുന്നതാണ്. ഗുരു അങ്ങനെയല്ല, ഗുരു എല്ലാ സ്വയം ആവിഷ്കരിച്ച കാര്യങ്ങളാണ്, അതങ്ങനെ തന്നെ പറയണം എന്ന് വാശി പിടിക്കുന്നവരുണ്ട്. അത് കൂടുതലും അങ്ങനെ പറയുന്നത് കപടഭക്തന്മാരാണ് അങ്ങനെ പറയുന്നത്. സാധാരണ മനുഷ്യരെന്ന് പറയുന്ന വിശ്വാസം, അവര് കൂടുതൽ ദർശനങ്ങളെ കുറിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവര് ചിന്തിക്കാറില്ല. അവര് ഒരു വിശ്വാസികളാണ്, ഗുരുവിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവരുടെ സങ്കടങ്ങളൊക്കെ പറയുന്നു, അതിന് പരിഹാരം ഉണ്ടാകുന്നു, എല്ലാം അവരുടെ വിശ്വാസമാണ്. അവരെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. അവരിപ്പോ ദേവി ദേവന്മാരെ വിശ്വസിക്കുന്ന പോലെ ഗുരുവിനും വിശ്വസിക്കും. അപ്പൊ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവരുടെ സ്വകാര്യതയാണ്. ഒരു വ്യക്തിക്ക് സ്വകാര്യമായി എന്ത് വിശ്വാസം സൂക്ഷിക്കാം എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസങ്ങളുടെ കാപട്യൊന്നുമില്ല. അവർക്ക് ഭക്തിയുണ്ടായാലും കാപട്യൊന്നുമില്ല, കാരണം അത് കേവലം അവരുടെ സ്വകാര്യത ആയിരിക്കുമ്പോൾ അതിൽ കാപട്യൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. വിശ്വാസികൾ ഭൂരിപക്ഷവും അങ്ങനെയാണ്, അവർ കാപട്യമില്ലാത്ത വിശ്വാസികളാണ്. അവർക്ക് എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം വ്യക്തിപരമാണ്, അവർ വിശ്വസിക്കുന്ന അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ജയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർ നിരന്തരം ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പൂജിച്ചുകൊണ്ടിരിക്കും. അതിന് സമൂഹമായിട്ട് ബന്ധമൊന്നും, വ്യക്തി നിഷ്ഠമായൊരു കാര്യം. അത് മറ്റേത് വിശ്വാസത്തിനെയും പോലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളിലും ഒക്കെ വിശ്വാസികളും വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അതുപോലെ ഗുരുവിനെ വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷമാണ്, അവർക്ക് പ്രശ്നമൊന്നും, കാരണം അവർ തന്നെ ശ്രദ്ധിക്കാനേ പോകുന്നു നിങ്ങളെങ്ങനെ ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നു. ഇനി വ്യാജവിശ്വാസികളും വേദവിശ്വാസികളെന്ന് വെച്ചാൽ എപ്പോഴും അവരുടെ വിശ്വാസത്തെ പരസ്യപ്പെടുത്തുന്നവരാണ്. ഇപ്പോൾ അവര് എന്ത് ചെയ്യും, ഒരുപാട് വിശ്വാസത്തെ പരസ്യപ്പെടുത്താൻ വേണ്ടി ഞാനൊരു വിശ്വാസിയാണ് എന്ന് ഈ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരെപ്പോഴും വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കാണ് ഇതൊക്കെ പ്രശ്നം. അവര് വിശ്വാസത്തെ എന്താണ് പരസ്യപ്പെടുത്തുന്നത്? അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ കാരണം. ഈ സാധാരണ വിശ്വാസികളുണ്ടല്ലോ, ആ സാധാരണ വിശ്വാസികളുടെ ഇടയ്ക്കാണ് ഇവര് ഈ വിശ്വാസത്തെ മാർക്കറ്റ് ചെയ്യുന്നത് പരസ്യത്തിലുള്ള. അതുകൊണ്ട് അവർക്ക് നേട്ടമുണ്ടാവും വിശ്വാസം ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ. ഇങ്ങനെ ഇവര് അവരവരുടെ വിശ്വാസത്തെ പ്രഖ്യാപനം ചെയ്യുമ്പോൾ അവർക്ക് ആളും അർത്ഥവും യശസ്സും എല്ലാം ഉണ്ടാവും. അതിനുവേണ്ടി ഒരു വാസ്തവത്തിൽ ചിലപ്പോൾ ഒരു വിശ്വാസം കാണും, ചിലപ്പോൾ അത് കാണത്തുള്ളൂ. ഇല്ലെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വാസത്തെ ഇങ്ങനെ പ്രഖ്യാപിക്കും, താനൊരു യഥാർത്ഥ വിശ്വാസിയാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. വെറുപിടിച്ചാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അധരം കൊണ്ട് എന്നെ സേവിക്കുകയും ഹൃദയം കൊണ്ട് എന്നെ അകർന്നിരിക്കുകയും ചെയ്യുന്നു. ഇവരുടെ പ്രധാനമായ വഴി എന്ന് പറയുന്നത് ഇവർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്, വിശ്വാസം പ്രചരിപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവിതം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നടന്നു പോകുന്നത്. ഉള്ളിലൊന്നുമില്ലെങ്കിലും അവർ പ്രചരിപ്പിക്കും. അതിനവരുപയോഗിക്കുന്ന വാചാടോപ വിദ്യകൾ അവരുപയോഗിക്കും. ഒരുപാട് സ്തുതിവചനങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ്. വാസ്തുവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരുപാട് സ്തുതിവചനം, കാരണം അവരുടെ ജീവിതം ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവർക്കിതൊക്കെ പറഞ്ഞേ പറ്റും. മറ്റുള്ളവർ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. യഥാർത്ഥ വിശ്വാസികളെന്ന് പറയുന്ന വിശ്വാസം കൊണ്ട് ജീവിക്കുന്നവരല്ല. അവർ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും തൊഴിൽ ചെയ്യും, മറ്റെന്തെങ്കിലും മേഖലയിൽ അവർ പ്രവർത്തിക്കും. അതിലൊരു ഭാഗമാണ് അവരുടെ വിശ്വാസം. വിശ്വാസത്തെ എങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നവർ മറ്റൊരു കൂട്ടരാണ്. അവരിങ്ങനെ വിശ്വാസത്തെ എപ്പോഴും ഉദ്ഘോഷിച്ചോണ്ട് ഭക്തിയെ, അപ്പൊ അതുകൊണ്ട് അവർക്ക് രഹസ്യമായി അവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ നിഷ്കളങ്കരായ സാധാരണ വിശ്വാസികളുടെ മനസ്സിൽ ഈ ഇങ്ങനെ വിശ്വാസത്തെ വിളംബരം ചെയ്യുന്ന ഒരു ഹീറോ ആവും. അവരെല്ലാം ഇയാളുടെ ഫാനാണ്. അപ്പോൾ ഇയാൾക്കതുകൊണ്ട് നേട്ടം ഉണ്ടാവും. അങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കുന്നവർ, ഇതുകൊണ്ട് ജീവിക്കുന്നവർ, അവർക്കാണ് ഇതൊക്കെ പ്രശ്നം. മറ്റുള്ളവരൊന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ ആത്മോപദേശം എങ്ങനെ എഴുതിയെന്ന് അവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവരിത് കണ്ടെന്നും ഇരിക്കത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഒരു ചിന്തിച്ചു എഴുതി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർ ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന അങ്ങനെയൊന്നുമില്ല. ലോകത്തിൻ്റെ മുമ്പിൽ അവരവതരിപ്പിക്കുന്ന ഗുരു എന്ന് പറയുന്ന ഒരു എന്താണ് അഭൗമമായ ഒന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. മനുഷ്യനായിട്ട് ജനിച്ചിട്ട് പോലുമില്ല ആ രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരവതരിപ്പിച്ചിരിക്കുന്ന ഇതുമായിട്ട് യോജിക്കത്തില്ല. ആൾക്കാർക്ക് സംശയം ചിന്തിക്കുന്നവരും ഈ സാധാരണ വിശ്വാസികളുടെ ചിന്തിക്കുന്നവരുമാണ്. ഇയാൾ എന്തൊക്കെയാണ് പറയും, ഇതിനെക്കുറിച്ച് ഇങ്ങനെയും ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവരെ സംശയിക്കും. ഒരുപാട് സ്തുതിവചനങ്ങൾ വരുന്നിടത്തൊക്കെ എന്തുവരും, അവരെ സംശയിക്കും സാധാരണ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവരുടെ ഈ സ്തുതിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചോണ്ടേ. അപ്പൊ നമ്മള് പറയുകയാണ് ഗുരു ഇങ്ങനെ ചിന്തിച്ചെഴുതി, എഴുതിയിട്ട് പിന്നെ തിരുത്തി വീണ്ടും ശരിയാക്കി ഇങ്ങനെയൊക്കെ നമ്മൾ തെളിവ് സഹിതം പറഞ്ഞാലും അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരങ്ങനെയല്ല പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളിതൊക്കെ പറയുന്ന ആൾക്കാരെ നോക്കി വേണം പറയാൻ, എങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് കേൾക്കുന്നത്. കുറച്ച് ചിന്തിക്കാൻ ശേഷിയുള്ളവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. മറ്റേത് അവര് പറയുന്ന എന്താണ്, ഗുരുവിൽ യാതൊരു മാനുഷികമായ ഭാവങ്ങളും ഉണ്ട്, എല്ലാമൊരു അലൗകികമായ ഭാവം മാത്രമേ ഉള്ളൂ അങ്ങനെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരുടെ വാചാടോപ വിദ്യകളെല്ലാം എടുത്ത് ഇതിനെ ചോദ്യം ചെയ്യും, അത് ശരിയല്ല എന്ന് പറയും. അവരാണ്ട് ഒരുപാട് ഈ ജാർഗൻസ് എന്ന് പറയുന്ന ഉപയോഗിക്കുന്നു, ശബ്ദാഡംബരത്തിലൂടെ അവർ കാര്യങ്ങൾ പറയും. അപ്പോൾ സാധാരണക്കാരന് അതാണ് ശരിയെന്നു, അവരാകർഷിക്കുന്ന അതായി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തിരുത്തി എന്നൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കുന്നു. ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന്. അപ്പോൾ തെറ്റുപറ്റിയും തിരുത്തിയും ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ഒരാളാണോ എന്നൊക്കെ അവർ ചിന്തിക്കും. അത് വാസ്തവമാണോ അല്ലയോ, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നോ ഒന്നും ചിന്തിക്കത്തില്ല. നമ്മുടെ മനസ്സിലിരിക്കുന്ന സങ്കല്പങ്ങൾ വേറെയാണ്. അങ്ങനെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണോ, ഒരു ഉദാഹരണമാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് നിരവധിയായി നിലയേറ്റ് നിൽപ്പതെല്ലാം. മൂന്നാമത്തെ വരി പറയുന്നു അവധി എന്ന് വെച്ചാൽ അതിൽ നിരവധി, അതിലില്ലാതെ നിൽപ്പതെല്ലാം, നിൽപ്പത് അതിലില്ലാതെ നിൽപ്പത്, നിൽപ്പത് എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ് അതിലില്ലാതെ നിൽക്കുന്നത്. ഒരു വിശേഷണം പറയുന്നു നിലയറ്റ്, അതിലില്ലാതെ നിലയറ്റ് നിൽക്കുന്നു. ഈ നില എന്ന് പറയുന്ന സാധാരണ മലയാളത്തിൽ രണ്ട് കാലുകളും തറയിൽ ഉറപ്പിച്ച് നിൽക്കുന്നതിനാണ് നില എന്ന് പറയുന്നത്. നില തെറ്റി എന്ന് പറഞ്ഞാൽ കാല് തെറ്റി വീഴുന്നതിനാണ് നില തെറ്റി എന്ന് പറയുന്നത്. വലിയ ആഴമുള്ള കണ്ടറിലൊക്കെ ഇറങ്ങിയിട്ട് ആൾക്കാർ പറയും നിലയില്ല എന്ന് പറയും. നിലയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കാല് തറയിൽ ഉറപ്പിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, കാരണം നിലയില്ല എന്ന് പറയും. കാല് തറയിൽ ഉറപ്പിച്ച് നിന്നാൽ നിലയുണ്ടെന്ന് പറയും. എന്നിട്ട് സ്വയം നിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു വെള്ളത്തിലെ നിൽക്കാൻ പറ്റും. നിലയില്ലെങ്കിൽ കയ്യത്തിൽ അവരെന്ത് ചെയ്യും? അതിന് സാധാരണ ഇവിടെയൊക്കെ നിലവെള്ളം ചവിട്ടുക എന്ന് പറയും. കിണറ്റിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു വിദ്യയുണ്ട്, നിലവെള്ളം ചവിട്ടുക. ഇപ്പൊ സൈക്കിൾ കിട്ടുന്നത് പോലെ കാലുകൊണ്ടൊരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ പലയിടത്തുനിന്ന് പല പേര് പറയും നിലവെള്ളം ചവിട്ടുക എന്ന് പറയും. നിൽക്കുന്നത് പോലെ അവിടെ കാല് കറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ നില എന്ന് പറയുന്നതാണ് സ്വയം നിൽക്കുക എന്നാണ്, സ്വന്തം നിലനിൽപ്പ്. അതിനാണ് നില എന്ന് പറയുന്നത്. നില ഏറ്റെന്ന് വെച്ചാൽ സ്വന്തം നിലനിൽപ്പില്ലാതിരിക്കുക. എന്തിന് ഈ പ്രപഞ്ചത്തിന് സ്വന്തമായൊരു നിലനിൽപ്പില്ല? അതിലില്ലാതെ നിൽക്കുന്ന ഈ പ്രപഞ്ചം, ഇവിടെ മണ്ണിന്റെയും കുടത്തിന്റെയും കാര്യം അല്ല പറഞ്ഞത്, വെറും ഒരു ഉദാഹരണമാണ്. ഇവിടെ ഇനി പറയുന്നത് പ്രപഞ്ചത്തിന്റെ കാര്യമാണ്. അപ്പോ അതിലില്ലാതെ നിലയില്ലാത്ത സ്വന്തം ഉണ്മയില്ലാത്ത അതാണ് ഈ പ്രപഞ്ചം. അങ്ങനെ നിൽക്കുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ സർവപ്രപഞ്ചവും. ഇവിടെ വരുമ്പോൾ എന്തായി? ദാഷ്ടാന്തികം. ഏതിനാണോ ദൃഷ്ടാന്തം പറഞ്ഞത് അതാണ് ദാഷ്ടാന്തികം. പ്രപഞ്ചത്തിന് ദൃഷ്ടാന്തം പറഞ്ഞപ്പോൾ പ്രപഞ്ചം ദാഷ്ടാന്തികമാണ്. അങ്ങനെ സ്വയം നിലനിൽപ്പില്ലാത്തത് എന്ന് പറയുമ്പോൾ ഇതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ്. അതെന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ നിലനിൽപ്പ്? പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ഇവിടെ അദ്വൈതികൾ പറയും അത് അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അതിനടുത്ത് പറഞ്ഞിരിക്കുന്ന അറിവിലഴും, അറിവിൽ പ്രകടമാകുന്ന അതാണെന്ത്? പ്രപഞ്ചം. പ്രപഞ്ചം മാത്രമല്ല അതിന്റെ നിലനിൽപ്പ്, അസ്തിത്വം, ഉണ്മ, അതും അറിവിനെ ആശ്രയിച്ചാണ് വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ അറിവിന്റെ ഉണ്മ, അറിവിന്റെ ഉണ്മ എന്ന് പറയുമ്പോൾ അറിവിന്റെ സ്വരൂപമായ ഉണ്മ. അറിവ് തന്നെ ഉണ്മ, അവിടെ രണ്ടല്ല, അറിവും ഉണ്മയും ഒന്ന് തന്നെ. അറിവും അസ്തിത്വവും ഒന്നാണ്. അപ്പൊ അറിവായിരിക്കുന്ന അസ്തിത്വമെന്നും അസ്തിത്വമായിരിക്കുന്ന അറിവെന്നും പറയാം. അതിൽ പ്രകടമാകുന്നത് എന്താണ്? പ്രകൃതി. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? നിലയറ്റതാണ്. എന്നുവെച്ചാൽ അതിന് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അറിവിന്റെ ഉണ്മയാണ് അതിനുള്ളത്. അറിവ് ആകുന്ന അസ്തിത്വമാണ് പ്രകൃതി. പിന്നെ ഈ എല്ലാം ഈ ഇതെല്ലാം എന്താണ്? പ്രകൃതി സ്വരൂപമാകുന്നു. എന്നുവെച്ചാൽ അത് പ്രകൃതിയുടെ പരിണാമമാണ്. പ്രകൃതിയുടെ സ്വരൂപമാകുന്ന എങ്ങനെയാണ്? അത് പ്രകൃതിയുടെ പരിണാമമായാലും അത് സ്വരൂപമാകും. എന്ന് പറഞ്ഞാൽ പാത്രം എന്ന് പറയുന്നത് മണ്ണിന്റെ പരിണാമമായതുകൊണ്ടാണ് അത് മണ്ണായിരിക്കുന്നത്. മൺപാത്രം മണ്ണായിരിക്കുന്നത് എന്തുകൊണ്ട്? മണ്ണിന്റെ പരിണാമം, മണ്ണിന്റെ വികാരം, മണ്ണിന്റെ കാര്യം. അതുപോലെ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകൃതിയുടെ കാര്യമാണ്. അതുകൊണ്ട് അത് പ്രകൃതി തന്നെ. ഇവിടെ പ്രകൃതി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഇന്ന് പറയുന്ന പ്രകൃതിയല്ല. ഇന്ന് പ്രകൃതി എന്ന് പറഞ്ഞാൽ നേച്ചർ എന്ന് പറയും. പ്രകൃതി ഈ കാണുന്നതൊക്കെ എല്ലാം കൂടെ ചേർത്ത് പ്രകൃതി എന്ന് പറയും. ആ പ്രകൃതിയല്ല ഇവിടെ പറയും. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ഏതാണോ ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത്, അങ്ങനെ കാരണമായ ഒരു ശക്തി ഉണ്ടെന്ന് അദ്വൈതികൾ കരുതുന്നു. അതാണ് പരാപരമായ പ്രധാനം പ്രകൃതി. പല പേരുകളിൽ പറയുന്നു. അതിനൂടെ പ്രകൃതി എന്ന് പറയുന്നു. അപ്പൊ ആ പ്രകൃതിയുടെ പരിണാമമാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇതെല്ലാം പ്രകൃതി തന്നെയാണ്. അപ്പൊ ആ പ്രകൃതിയെ ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിക്കും? ഇതെല്ലാം വ്യാഖ്യാനമാണ്. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഇതെല്ലാം വ്യാഖ്യാനമാണ്. എന്തിന്റെ? പ്രപഞ്ചത്തെ സംബന്ധിച്ച്, പ്രപഞ്ച കാരണത്തെ സംബന്ധിച്ച്, അറിവിനെ സംബന്ധിച്ചുള്ള അവരുടെ വ്യാഖ്യാനങ്ങളാണ്, അവരുടെ വിശദീകരണങ്ങളാണ്. വ്യാഖ്യാനം എന്ന് വെച്ചാൽ വിശദീകരണം. ഇപ്പൊ ഇതിന് കാരണമായിരിക്കുന്ന ഒരു പ്രകൃതി, അതൊരു ശക്തി. പ്രകൃതി എന്ന് പറയുന്ന ഒരു ശക്തി അങ്ങനെയാ പറയുന്നത്. അപ്പൊ ഈ പ്രകൃതിയെ ഒരു ശക്തിയായി സ്വീകരിക്കുമ്പോൾ പ്രകൃതിയുടെ കാര്യം പ്രത്യക്ഷമായിരിക്കുന്ന പോലെ ആ ശക്തി രൂപത്തിൽ അത് പ്രത്യക്ഷമാണ്. ശക്തി ഒരിടത്തും പ്രത്യക്ഷമാണ്. അഗ്നി എന്ന് പറയുന്നത് നമ്മൾ പൊള്ളിക്കുന്നു. അഗ്നി പ്രത്യക്ഷമാണ്, പൊള്ളുന്നതും പ്രത്യക്ഷമാണ്. പക്ഷെ അഗ്നിയിലിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷമാണ്. ഊഹിക്കുകയാണ്. അഗ്നി പൊള്ളിച്ചെങ്കിൽ അതിൽ ഒരു ശക്തിയുണ്ട്, അങ്ങനെ ഊഹിക്കുകയാണ്. അതുപോലെ ഒരു ശക്തിയാണ് ബ്രഹ്മശക്തി. അതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. ഊഹിക്കുകയാണ് അങ്ങനെ ഒരു ശക്തിയുണ്ട്. പക്ഷെ അങ്ങനെ ശക്തിയുടെ കാര്യമായിരിക്കുന്ന ഈ പ്രപഞ്ചം അത് പ്രത്യക്ഷമാണ്. ശക്തി പ്രത്യക്ഷമാണ്, പൊള്ളുന്നത് പ്രത്യക്ഷമാണ്. പക്ഷെ പൊള്ളിച്ച ശക്തി പ്രത്യക്ഷമാണ്. അതാണ് പറയുന്നത്. അതെന്താണ്? മായിനോ നാന്യത്. ആ ശക്തി എന്ന് പറയുന്നത് മായി, മായയോട് കൂടിയിരിക്കുന്നു. ആ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്ന ആ ശക്തി നമുക്ക് പ്രത്യക്ഷമാക്കി. പക്ഷെ മായ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രത്യക്ഷമാണ്. അപ്പോ അത് ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിക്കാമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, വിശദീകരിക്കാമെന്ന്. അപ്പോ മായാ കാര്യമായിരിക്കുന്നു. ഇതിനെ കണ്ടുകൊണ്ട് അത് ശക്തിയെ സത്തെന്നോ അസത്തെന്നോ അനിർവചനീയമെന്നോ എല്ലാം വ്യാഖ്യാനിക്കാം. അതല്ല ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചും പറയാം. പ്രപഞ്ചത്തെ അങ്ങനെ പറയാം, സത്താണെന്ന് പറയാം, അസത്താണെന്ന് പറയാം, അനുവചനീയം. മൂന്ന് പക്ഷവും പറയാം. എന്തുകൊണ്ട്? ഇത് അതിന്റെ പരിണാമമാണ്. അപ്പൊ അതിന്റെ സ്വഭാവമല്ല ഇതും കാണും. ശക്തിയുടെ സ്വഭാവമല്ല ശക്തിയുടെ കാര്യവും കാണും. ആ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് ബ്രഹ്മത്തെ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മത്തിൽ അതെങ്ങനെ സ്ഥിതി ചെയ്യുന്നു? ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ലാതെ സ്ഥിതി ചെയ്യുന്നു. അന്യമല്ലാതെ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ അതിനെ കുറിച്ച് പറയാൻ പറ്റും. അതിനപ്പുറം അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റും. അന്യമല്ലാതെ സ്ഥിതി ചെയ്യുന്നു. അത് അന്യമല്ലാതെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാൻ എന്താ കാരണം? കാരണം എന്നാലേ അദ്വൈത സ്ഥിതിക്കും. ബ്രഹ്മവും ശക്തിയും രണ്ടെണ്ണം സ്വീകരിച്ചു കഴിഞ്ഞാൽ ദ്വൈതമാണ്. അപ്പൊ ദ്വൈതത്തെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ബ്രഹ്മത്തെയും ശക്തിയെയും രണ്ടിനെയും കൂടെ അംഗീകരിച്ച് ദ്വൈതമായിപ്പോ. അതുകൊണ്ടെന്ത് പറയുന്നു? ആ ശക്തി എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ. ഒന്നേ ഉള്ളൂ അദ്വൈതം. ഇനി ശക്തിയുടെ കാര്യമോ? ശക്തി കാര്യങ്ങളാണ് ഈ പ്രപഞ്ചം. അപ്പൊ അതുമെന്താണ്? അത് ബ്രഹ്മം തന്നെ, ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് മുമ്പ് പറഞ്ഞ എന്താണ്, മണ്ണിൽ നിന്ന് വേറിട്ടുള്ള അല്ല പാത്രങ്ങൾ, അത് മണ്ണ് തന്നെ. അല്ലെങ്കിൽ ഈ ശക്തിയിൽ നിന്ന് അന്യമല്ല ശക്തി കാര്യങ്ങൾ, പ്രകൃതിയിൽ നിന്ന് അന്യമല്ല പ്രകൃതിയുടെ കാര്യങ്ങൾ. അതെല്ലാം അനന്യത്വ യുക്തി അനുസരിച്ച്, അന്യമല്ല എന്നുള്ള യുക്തി അനുസരിച്ച്. വികാരം വികാരിയിൽ നിന്ന്, വികാരി എന്ന് വെച്ചാൽ വികാരപ്പെടണം, അതിൽ നിന്ന് വേറെ അല്ല എന്നുള്ള യുക്തി അനുസരിച്ചിട്ടാണ്. ഇപ്പോ അന്യമാണോ അല്ലേ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ മണക്കുന്നതോ രുചിക്കുന്നതോ ഒന്നും അനുസരിച്ചിട്ടല്ല. അങ്ങനെയല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് എന്താണോ ഇവിടെ നമ്മൾ പേപ്പർ കാണുന്നുണ്ട്, പുസ്തകത്തെയും കാണുന്നുണ്ട്, രണ്ടും നമ്മളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ്. പുസ്തകവും യാഥാർത്ഥ്യമാണ്, പേപ്പറും യാഥാർത്ഥ്യമാണ്. പക്ഷെ പുസ്തകം എന്ന് പറയുന്നത് അവയവി, അവയവമുള്ളത്. പേപ്പർ എന്ന് പറയുന്ന അതിൻ്റെ അവയവം, അവയവിയിൽ നിന്ന് അവയവം വേറെയല്ല എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യക്ഷമായ ഒരു അനുഭവമാണ്. പിന്നെ എന്താണ്? അത് യുക്തിയാണ്. എന്നുവെച്ചാൽ അതൊരു ബൗദ്ധികമായ അറിവാണ്. ഒരു സാധാരണ പറയുന്ന എന്താണ്, നൂലാടതല്ലു ഉദകം നൂലതല്ലു എന്നൊക്കെ പറയുന്ന യുക്തി, അത് ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നമുക്ക് പ്രത്യക്ഷമായി ബോധ്യപ്പെടുന്ന എന്താണ്, ഇന്ദ്രിയ വിഷയമായ ഒരു തത്വത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വസ്ത്രത്തിൽ നിന്ന് നൂലെല്ലാം വേറെ വേറെ വേറെ ആക്കി കഴിഞ്ഞാൽ വസ്ത്രം പോയി, നൂല് മാത്രമേ ശേഷിക്കുന്നു. അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. തുണിയെടുത്തിട്ട് അതിൻ്റെ നൂലെല്ലാം നമ്മൾ പിരിച്ച് പിരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നൂലേ ഉള്ളൂ, തുണിയില്ല. ശരിയാണ്. പക്ഷെ നമ്മൾ വസ്ത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നൂലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? അതൊരു യുക്തിയായിട്ടേ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ കാണുന്നത് വസ്ത്രവും കാണുന്നുണ്ട്, നൂലും കാണുന്നുണ്ട്, രണ്ടും കാണുന്നുണ്ട്. നൂല് മാത്രം ഇരിക്കുമ്പോഴാണെങ്കിൽ ശരി, അവിടെ വസ്ത്രമില്ല, പ്രശ്നമില്ല. ഇവിടെ വസ്ത്രമില്ല, നൂലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തർക്കമുള്ള കാര്യമില്ല. പക്ഷെ ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? പ്രകൃതി സ്വരൂപമാകുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ പ്രകൃതിയാണെന്ന് പറയുകയാണ്. നമ്മളിത് വസ്ത്രത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ കാണും? നമ്മൾ കണ്ണുകൊണ്ട് കാണും. അപ്പൊ ഇത് നൂല് മാത്രമാണെന്ന് പറഞ്ഞാൽ വസ്ത്രമില്ല ഇവിടെ. ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ്? ബുദ്ധിയിലൂടെ ധരിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചാ പറയുന്നു. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. ഇന്ദ്രിയ പ്രത്യക്ഷമായി അതൊരിക്കലും ഗ്രഹിക്കാൻ പറ്റത്തില്ല, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അദ്വൈതം എന്ന് പറയുന്നത് നമുക്കെന്താണ്? ഈ പറയുന്ന യുക്തികളെല്ലാം യുക്തിയിലൂടെ ഗ്രഹിക്കാൻ പറ്റും. നിങ്ങൾ എത്രയൊക്കെ ചിന്തിച്ച് തലവുത്തി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും ഇതാ ഇവിടെ വസ്ത്രമില്ല, നൂലേ ഉള്ളൂ എന്നൊരു ബോധം നമുക്കുണ്ടാകത്തില്ല ഇന്ദ്രിയങ്ങളിലൂടെ. എത്രയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും നോക്കുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ഇത് തുണിയാണോ, അതിൽ നൂലുണ്ട്, ഇങ്ങനെ നമുക്ക് ബോധമുണ്ടാകും. അപ്പൊ ഈ പറയുന്ന കാര്യം എന്താണ്? നമ്മുടെ യുക്തിക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ് പറയുന്നത്, അതിനപ്പുറം ഉണ്ടാവും. അപ്പൊ ഈ അനന്യത്വ യുക്തി ഇങ്ങനെ വസ്ത്രത്തിനും നൂലിനും നമ്മളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം പറയുകയാണ്. ഈ എന്താണ് നിരവധിയായി നിലയേറ്റ് നിൽപ്പതെല്ലാം ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും ഇതിന് കാരണമായിരിക്കുന്ന ആ ശക്തിയിൽ നിന്ന് അന്യമല്ല, ആ ശക്തിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ബോധ്യപ്പെടുന്നത്? പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ശക്തിയാണെന്ന് തോന്നുന്നു. അങ്ങനെയും തോന്നത്തില്ല, പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം ഈ കാണുന്നതായിട്ടേ തോന്നുന്നു, വേറൊന്നും തോന്നത്തില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? ഈ യുക്തി അനുസരിച്ചിട്ട് അവിടെ ഒരു സിദ്ധാന്തത്തെ നമ്മൾ അംഗീകരിക്കും. ബുദ്ധിയുണ്ട്, ഈ യുക്തി അനുസരിച്ചാണെങ്കിൽ എന്തായാലും ഈ പ്രപഞ്ചത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കണം. ഈ പ്രപഞ്ചവും ഏതോ ഒന്നിൽ നിന്ന് പരിണമിച്ചതാണ്. ഈ ലോകത്തിൽ മുഴുവൻ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ വിശേഷമായ ഏതെങ്കിലും ഒരു കാര്യത്തെ എടുത്തിട്ട് അതിൽ നിന്നൊരു സാമാന്യവത്കരണം, സാമാന്യമായ ഒരു തത്വത്തെ കണ്ടെത്തുക, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോ ഈ പ്രപഞ്ചമെല്ലാം പ്രകൃതിയാണ് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി. ഈ യുക്തിയെ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കി. ഈ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഒരു തരം പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണ, അങ്ങനെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ ബുദ്ധിയുടെ ഒരു ബോധ്യപ്പെടൽ, അതാണ് ഈ പറയുന്നത്. അതിനപ്പുറം വേറൊന്നും അത് അവിടെ സംഭവിക്കാനില്ല, വേറൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. അപ്പൊ പിന്നെ അവിടെ ഒന്നുകൂടെ പറയുന്നു എന്താണ്? എങ്ങനെ ഈ പ്രകൃതി എങ്ങനെ പരിണമിച്ച് ഇങ്ങനെയെല്ലാം ആയിത്തീർന്നു? അപ്പൊ അതിന്റെ പിന്നിൽ എന്തുണ്ട്? അറിവും ഉണ്ട്. അറിവൊരു പ്രധാന കാരണമാണ്. അപ്പൊ ഈ പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്ന ഇവിടെ അറിവിലാണ്, അറിവിലെഴും. അറിവിലെഴുന്നതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിന്റെ പരിണാമി കാരണമായിരിക്കുന്ന പ്രകൃതിയും അത്. ഇത് പരിണാമിയാണെന്ന് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു യുക്തിക്ക് വേണ്ടി പറയുന്നതാണ്. അത് പരിണാമി കാരണമാണ്, അറിവിൽ പ്രകടമാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതേ യുക്തി അനുസരിച്ച് എന്ന് പറയുന്നത് അറിവിൽ നിന്നും അന്യമല്ല. അറിവിൽ എന്താണോ പ്രകടമായിരിക്കുന്നത് അതൊന്നും അറിവിൽ നിന്നും വേറെ, കാരണം അറിവിൽ നിന്ന് വേറെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അറിവിൽ നിന്ന് വേറെ അല്ല എന്ന് പറയുന്ന ഒരു യുക്തിയാണ്, യുക്തിയിലൂടെ നമ്മൾ ബോധ്യപ്പെടുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം എങ്ങനെയാണ്? നമ്മുടെ മനസ്സിൽ നമ്മുടെ ബുദ്ധിയിൽ ബോധ്യപ്പെടുന്നതാണ്. അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ എന്താ ആവശ്യപ്പെടുന്നത്? ഓർക്കൽ, വിചാരം ചെയ്യുകയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത് ബോധ്യപ്പെടണമെന്നില്ല. ബോധ്യപ്പെടണമെന്നില്ല ഏത് കാര്യമായാലും ശരി, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശ്രമിച്ചുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടണമെന്നൊന്നുമില്ല. അപ്പൊ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൽ വരുന്ന സംശയങ്ങളെല്ലാം മാറ്റി അത് ബോധ്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഓർക്കൽ, വിചാരം ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുന്നത്. ആണ് നിരവധിയായി നിലയേറ്റ് നിൽപ്പതെല്ലാം ഓർക്കൽ ചിന്തിച്ചാൽ അറിവിലും പ്രകൃതി സ്വരൂപമാകും എന്ന് പറയുന്നതാണ്. അപ്പോ പറഞ്ഞു വരുമ്പോൾ എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ഒരു ഉണ്മ അസ്തിത്വം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ അസ്തിത്വം അത് പ്രപഞ്ചത്തിന്റെ സ്വന്തമായ അസ്തിത്വമല്ല, സ്വയം നിലനിൽപ്പുള്ള ഒന്നല്ല, അത് നിലയേറ്റതാണ്. അപ്പൊ അതിന്റെ അസ്തിത്വം അതിന് എവിടെ നിന്ന് കിട്ടി? അത് ആ അസ്തിത്വം എന്ന് പറയുന്ന അറിവിൽ നിന്ന് കിട്ടി. പക്ഷേ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നാനാരൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. അതിന് പൊതുവെ പറയുന്നതാണ് എന്ത്? നാമരൂപം. നാമരൂപവുമായിട്ട് അനുഭവപ്പെടുന്നു. ഈ നാമരൂപാത്മകതയൊക്കെ എവിടെ നിന്ന് കിട്ടി? അത് പ്രകൃതിയിൽ നിന്ന്, അതിന്റെ കാരണമായിരിക്കുന്ന ശക്തിയിൽ നിന്ന് കിട്ടി. അസ്തിത്വം എന്ന് പറയുന്ന അറിവിൽ നിന്ന് കിട്ടിയാണ് അറിവ്. അസ്തിത്വമാണ് അറിവ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് സ്വന്തമായി അസ്തിത്വമില്ല, അത് അറിവിൽ നിന്ന് കിട്ടി. പക്ഷെ ഈ നാമരൂപാത്മകമായി പറയുന്ന ഈ വൈചിത്രം, ഭേദം, നാനാത്വം, ഭിന്നത, ഇതെല്ലാം എവിടെ നിന്ന് വന്നു? പ്രകൃതിയിൽ നിന്ന് വന്നു. പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ശക്തി ആണ് അറിവിന് ശക്തി. അനന്തമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആ ശക്തിയിൽ നിന്ന് വന്ന അറിവും ശക്തിയും ഈ രണ്ടിന്റെ അനുഭവമാണ് നമ്മുടെ പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത്. കേവലമായ അറിവെന്ന് പറഞ്ഞ പിന്നെ ഇവിടെ പ്രപഞ്ചാനുഭവമില്ല. കേവല പ്രകൃതി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാനും പറ്റത്തില്ല, കാരണം അറിവ് വേണം. അറിവെന്ന് പറയുന്നതോ നമ്മളിൽ തന്നെ സ്വതസിദ്ധമായിരിക്കുന്ന ഒന്നാണ് അറിവിന്റെ സ്വയം പ്രകാശം. പ്രകൃതി എങ്ങനെയല്ല, പ്രകൃതി എന്ന് പറയുന്നത് നാനാരൂപത്തിലിരിക്കും. അറിവിന് ഏക രൂപമേ ഉള്ളൂ, അത് അറിവ് തന്നെ, അറിയുക എന്നുള്ള ഒരു രൂപമേ. പക്ഷെ പ്രകൃതിയും പ്രകൃതികാര്യമായ പ്രപഞ്ചവും പല രൂപത്തിലിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇതിന് സാങ്കേതികമായ ഭാഷ പറയുന്നത് എന്താണോ, ഈ പ്രകൃതി എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ വിവർത്തമാണ്, പ്രകൃതിയുടെ പരിണാമമാണ്. സാങ്കേതികമായി പറയുന്നു അത് വിവർത്തം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം ഈ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ഒരു ശക്തി ഉണ്ടായിരിക്കുക, ശക്തി പരിണമിച്ചൊരു പ്രപഞ്ചം ഉണ്ടാകുക, അതിനൊക്കെ സ്വതന്ത്രമായൊരു സത്ത ഉണ്ടായിരിക്കുക, ഇതൊന്നും അദ്വൈതത്തിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. ആണ് പറയുന്നത് ആദ്യം അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തെ സ്വീകരിക്കുന്നു, അതിനെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കുന്നു, ഇതാണ് പരമാർത്ഥം. അത് അംഗീകരിച്ചതിന് ശേഷം അതിന് അനുകൂലമായ യുക്തികളെ കൊണ്ടുവരികയാണ്. എന്തുകൊണ്ട് പ്രപഞ്ച സത്യമായി കൂടെ? പ്രപഞ്ച സത്യമായ അദ്വൈതമായി. അതുകൊണ്ട് അദ്വൈതം നിങ്ങൾക്ക് സ്ഥാപിക്കണം, അതിനുവേണ്ടി എന്ത് പറയണം? ആദ്യം പ്രപഞ്ചം അസത്യമാണെന്ന് സമർത്ഥിക്കണം. അതുകൊണ്ട് പറയും അദ്വൈതം സിദ്ധിക്കുന്നത് ദ്വൈത മിഥ്യാത്വത്തെ സിദ്ധിച്ചാലേ പറ്റും എന്ന് പറയുന്നതാണ്. അല്ലാതെ സ്വതന്ത്രമായ ഒരു സത്ത പ്രപഞ്ചത്തിന് അങ്ങ് അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ആ പ്രപഞ്ചത്തെ സ്വതന്ത്രമായ സത്ത ഇല്ലെങ്കിൽ അപ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? അതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട്. അപ്പൊ ആ ശക്തിയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന് സ്വന്ത സത്തയില്ല. മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രത്തിന് സ്വന്ത സത്തയില്ലാത്തതുപോലെ പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ കാരണം ഇതെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. ഇതിന്റെ സത്തയെല്ലാം എന്താണ്? ബ്രഹ്മ സത്തയാണ്. ഇതാണ് അപ്പോ ഏകമായ സത്ത മാത്രമേ ഉള്ളൂ, ബ്രഹ്മം ഏക സത്തയുള്ളത്. അപ്പോ ഏക സത്ത ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെയാണ് ഒരു ശക്തി? പിന്നെ ശക്തികാര്യമായ പ്രപഞ്ചം നാനാതരത്തിലുള്ള സത്തയൊക്കെ അനുഭവപ്പെടുന്ന എന്തുകൊണ്ട്? അതിന് പറയും ഗുരു ആവർത്തിച്ച് ആവർത്തിച്ച് പറയും എന്താണ്? ഇതൊരു ഭ്രമമാണ്, ഇന്ദ്രജാലം വിവാദം. ഇന്ദ്രജാലത്തെ പോലെ ഒരത്ഭുതമാണ് ഈ കാണുന്നത്. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. ഇതിനപ്പുറം അത് പഴയ കാലത്ത്. കാരണം ഈ ആശയങ്ങളൊക്കെ വരുന്നേക്കും ഒക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അന്നിന് ഇതിനെ കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചും അതിന്റെ കാരണത്തെക്കുറിച്ചൊക്കെ മനുഷ്യന് പരമാവധി ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയൊക്കെയാണ്. വേറെയും ചിന്തിച്ചിട്ടുണ്ട് എന്നാലും പിന്നെ പല ചിന്തകളും ഉണ്ടായി. കാലത്തെ അതിജീവിച്ച് നിന്നതും പ്രചാരത്തിൽ വന്നൊക്കെ അദ്വൈതം ആണ്. ബാക്കിയുള്ളതിൽ നിന്നും അത്ര വലിയ പ്രചാരം കിട്ടില്ല, അതിനെ കാലഹരണപ്പെട്ടു. ബലമുള്ളത് അതിജീവിക്കുന്നു. ഇപ്പൊ ചിന്താപരമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഏതിനാണ്? അദ്വൈതത്തിനാണ്. അതുകൊണ്ട് അത് നിലനിന്നു. തത്വചിന്തകന്മാരിൽ അല്ലെങ്കിൽ ദർശന ദാർശനികന്മാരിൽ കൂടുതൽ അംഗീകാരം കിട്ടിയത് ഇത്തരത്തിലൊരു ചിന്തയ്ക്കാണ്. വേറെ ഉണ്ട്, പക്ഷെ ഇത്രയും ബുദ്ധിമാന്മാരുടെ അംഗീകാരം കിട്ടി. അത് തത്വചിന്താപരമായി ചിന്തിക്കുമ്പോൾ, ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിൽ അവര് ഇതിനോട് യോജിക്കണമെന്നില്ല. ചിലപ്പോൾ യോജിക്കുന്നവരുണ്ട്, അപ്പോൾ രണ്ടിനെയും ഉൾക്കൊള്ളുന്നവർ, ഭൗതികമായ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളുന്നു, രണ്ടിനും മനസ്സുള്ള ആൾക്കാർ, അത് അവരുടെ മനസ്സാണ്. അവര് എന്താണ് ഭൗതിക ശാസ്ത്രത്തിന്റെ കാര്യങ്ങളെ അത് ഉൾക്കൊള്ളുന്നു. ഇനി ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്നവർ ചിലർ ഇത് ഉൾക്കൊള്ളത്തില്ല. അവർ പറയും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഇത് ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങളുമായിട്ട് ഒത്തുപോകുന്നത് അല്ല. കാരണം അത് അവർക്ക് അതിനുള്ള ഒരു മനസ്സില്ല, അംഗീകരിക്കുന്നതിനുള്ള മനസ്സില്ലാത്തവരുണ്ട്. അപ്പൊ അത് അവരുടെ കാഴ്ചപ്പാട്, അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രത്യേകതയാണ്. ഇതിനെ കൂടെ ഉൾക്കൊള്ളണം എന്ന് പറയുന്നു. അത് ഈ ഇംഗ്ലീഷ് ഡോക്ടർമാരും മോഡേൺ മെഡിസിനും ആയുർവേദവും പോലെയാണ്. ആയുർവേദക്കാർ പറയും ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉൾക്കൊണ്ടു പോകണം, നിങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളാം, രണ്ടും കൂടെ ചേർത്ത് പോകാമെന്ന് പറയും. കാരണം ആയുർവേദം എന്നൊരു പഴയ ഒരു സിദ്ധാന്തമാണ്, അതിന് 2000 വർഷത്തിന് മുമ്പുള്ള പഴക്കമുണ്ട്. പക്ഷെ മരുന്ന് കഴിക്കുമ്പോൾ അസുഖം മാറുന്നുണ്ട്. എത്ര പഴക്കം ആയിക്കോട്ടെ, സിദ്ധാന്തം മരുന്ന് കഴിക്കുമ്പോൾ അസുഖം മാറുന്നു. അപ്പോൾ മോഡേൺ മെഡിസിൻ എന്ത് പറയും? നിങ്ങളുടെ സിദ്ധാന്തം അടിസ്ഥാനപരമായി തെറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റില്ല, നിങ്ങൾ വേറെ തന്നെ, ഞങ്ങൾ വേറെ തന്നെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ ചേർക്കത്തില്ല. പിന്നെ ഇതിന് ചില ആൾക്കാരുണ്ട് ആയുർവേദത്തിനോട് ഉൾക്കൊള്ളാൻ മനസ്സുള്ള ചിലരുണ്ട്. അവർക്കതൊരു അവരുടെ ഒരു കാഴ്ചപ്പാടാണ്, ശരി എന്നാൽ അവരെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടും. അതുകൊണ്ട് അടിസ്ഥാന സിദ്ധാന്തമൊക്കെ തെറ്റാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ മരുന്ന് കഴിക്കുമ്പോൾ അസുഖം മറന്നു. അപ്പൊ അത് ചിലരുടെ മനസ്സാണ്, അതിനെ കൂടെ ഉൾക്കൊണ്ടു പോവുക. ചിലർക്ക് അത് പറ്റില്ല, അവർ പഠിച്ച മോഡേൺ മെഡിസിനിൽ തന്നെ അവർ നിൽക്കും. അത് വെച്ച് നോക്കുമ്പോൾ ആയുർവേദത്തിന്റെ സിദ്ധാന്തങ്ങളെല്ലാം തെറ്റാണ്, വാദവിത്തൊക്കെ എല്ലാവരും നോക്കുമ്പോൾ തെറ്റാണ്. കാരണം അവരെ ശാസ്ത്രത്തിലൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും ഭൗതികവും വേദാന്തവും. ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരിക്കലും ശരിയാകത്തില്ല. അദ്വൈതികൾ പറയുന്ന ഈ തത്വങ്ങളൊന്നും ഭൗതിക ശാസ്ത്രത്തിൽ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഉൾക്കൊള്ളത്തില്ല. എന്നാൽ ഇത് ഉൾക്കൊള്ളുന്ന മനസ്സുള്ള ചില ആൾക്കാരുണ്ട്, അവർക്കതുകൂടെ ഈ പഴമയോടെല്ലാം കടപ്പാടുള്ള മനസ്സ്, അവർ പറയും കുറച്ച് അതുകൂടെ നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചിലർ പൊരുത്തപ്പെടും, അത്രയൊക്കെ പൊരുത്തപ്പെടുത്താൻ പറ്റും ചിലർക്ക്, എല്ലാവർക്കും അത് പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന ഈ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്താണ്? കേവലം യുക്തിയിലൂടെ ഒരു സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്ന അംഗീകരിക്കപ്പെട്ട ഒരു സിദ്ധാന്തം. കാരണം ഈ സിദ്ധാന്തത്തെ അംഗീകരിച്ചിട്ട് പിന്നെ വളരെ കാലം ഈ സിദ്ധാന്തത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു. ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു അദ്വൈത സിദ്ധാന്തത്തിന് വിദ്വാൻമാരുടെ ഇടയിൽ ഒരു അംഗീകാരം കിട്ടി. പക്ഷെ അംഗീകാരം കിട്ടിയപ്പോഴും അതിന് ചോദ്യം ചെയ്തുകൊണ്ടേ ഇത്, ആ ചോദ്യം ചെയ്യലും നൂറുകണക്കിന് വർഷം നടന്നു. അപ്പൊ വീണ്ടും അവരെന്ത് ചെയ്തു, അതിലുള്ള ദോഷങ്ങൾ പരിഹരിച്ച് വീണ്ടും വീണ്ടും വീണ്ടും അതിനെ സമർത്ഥിച്ച് സമർത്ഥിച്ചാണ് ഇന്നത്തെ നിലയിലെത്തിയത്. അങ്ങനെ ഒരുപാട് നൂറ്റാണ്ടുകൾ കൊണ്ട് സമർത്ഥിച്ചെടുത്ത അദ്വൈതമാണ് ഗുരുവിന്റെ കയ്യിൽ വരുന്നത്. അപ്പൊ അത് സമർത്ഥിക്കേണ്ട ജോലി അവർക്കില്ല. ഭാഷ്യവും ടീകയും ടിപ്പണിയും വാർത്തകയും ഒന്നും എഴുതേണ്ട ജോലിയൊന്നും ഗുരുവിനില്ല. കാരണം ഒരു അദ്വൈതത്തിന് ഒരു നല്ല രൂപഭാവം വന്നു കഴിഞ്ഞു. പിന്നെ അത് മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. ഗുരുവിനെ പോലെയുള്ളവർ അത് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്തു, അതിനെ അവതരിപ്പിച്ചു. നമ്മൾ ആരും ഏതൊരു ആശയത്തെയും ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു അംശം അതിൽ വരും. അപ്പൊ അതുകൊണ്ട് അതെന്താണ് നമ്മുടെ ഒരു ദർശനമാണ് സിദ്ധാന്തമാണെന്ന് പറയാം. അതിലും ദോഷമൊന്നും പിന്നെ വേണമെങ്കിൽ അത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം, അതും ചെയ്യാം. അപ്പൊ ഗുരുദേവ ദർശനം എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്, ദോഷമൊന്നും. പക്ഷെ അതിന് പൂർവികമായ ഒരു കടപ്പാടുമില്ലെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അവിടെയാണ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അത് ഈ വേജ സ്തുതിക്കാറാണ് അത് പ്രചരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് ശബ്ദപ്രയോഗങ്ങളൊക്കെ നടത്തി. അതിന് കാര്യമില്ല, ഇത് പഴയ വളരെ പ്രാചീനമായ ഒരു വിചാര മാർഗമാണ്. അവിടെ മാത്രമേ ഈ മണ്ണും കുടവും ഒക്കെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റൂ, അല്ലാത്തടത്ത് അതൊന്നും കടന്നു വരത്തില്ല. ഇന്നത്തെ ചിന്തയിൽ, ആധുനികമായ ചിന്തയിൽ മണ്ണും കുടവും ഒന്നും ഇല്ല. അതും പറഞ്ഞ് നമുക്കൊരു കാര്യവും ഒരു സിദ്ധാന്തവും ഇന്ന് സമർത്ഥിക്കാൻ പറ്റില്ല. കാലമേ അത് പഴയതാണ്. അതുകൊണ്ട് മാത്രം ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്, ഇത് പ്രാചീനമായ ഒരു ദർശനത്തെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തന്റെ ഭാഷയിൽ പറഞ്ഞു എന്നുള്ള വ്യത്യാസം മാത്രം. അതുകൊണ്ട് എന്തായി ഇപ്പൊ അതിന്റെ അർത്ഥം, അവനീ വികാരം മണ്ണിന്റെ കാര്യങ്ങൾ അറിവതിനാൽ വേറിട്ട് അറിയുന്നതുകൊണ്ട്, മണ്ണിൽ നിന്ന് വേറിട്ട് അറിയുന്നതുകൊണ്ടും പറയുന്നതുകൊണ്ട്, അറിയും പറയും ചെയ്യുന്നതിന് പ്രവൃത്തിയും കൂടെ ചേർന്ന് സാറിന് വ്യവഹാരം എന്ന് പറയും. അറിയുക, അങ്ങനെ പറയുക, പ്രവർത്തിക്കുക. മണ്ണുകൊണ്ട് നടക്കാത്ത കാര്യങ്ങളെല്ലാം പാത്രം കൊണ്ട് നടക്കും, അതാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. മൂന്നിനോട് ചേർത്താണ് പറയുന്നത് എന്ത് വ്യവഹാരം. അപ്പോ എന്താണ് അവനീ വികാരം അറിയുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ വേറെ ആണെന്ന് വ്യവഹരിക്കുന്നുണ്ടെന്ന് പറയാം. അത് കൂടുതൽ കൂടുതൽ വിശദീകരിക്കുമ്പോൾ അങ്ങനെ അർത്ഥം വരും. ഉണ്ടെന്ന് അരളും, ഉണ്ടെന്ന് പറയുന്നു, അറിയുന്നു, വ്യവഹരിക്കുന്നു, പ്രവർത്തിക്കുന്നു, എങ്ങനെ വേണോ പറയാം. ഇത് ഓർക്കില്ല സത്യം. ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഈ കാര്യം അസത്യമാണ് എന്ന് ഒറ്റവാക്കി പറയാം. കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഈ കാര്യം അസത്യമാണ്, ഈ അറിവ് മണ്ണിൽ നിന്ന് കൂടെ വേറെയാണെന്നുള്ള അറിവ് അസത്യമാണ്, ഇത് വേറെയാണെന്നുള്ള തരത്തിൽ ഉള്ള വാക്കുകൾ അത് അസത്യമാണ്, പ്രവൃത്തി അസത്യമാണ്, ഇതെല്ലാം പറയാം. മൊത്തത്തിൽ വ്യവഹാരം അസത്യമാണ്. ഉള്ളത് ഓർവി, ആപേക്ഷികമായി പരമാർത്ഥത്തിലുള്ളത് എന്താണ്, മണ്ണാണ്. മണ്ണാണ് ഉള്ളത് നിരവധിയായി, അതിലില്ലാതെ നിലയറ്റ് നിലയില്ലാതെ സ്വന്തമായ ഉണ്മ ഇല്ലാതെ നിൽക്കുന്നതല്ല, ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നതല്ല എന്ന് വെച്ചാൽ സമ്പൂർണ്ണ പ്രപഞ്ചവും എന്നർത്ഥം. നിൽക്കുക എന്ന് വെച്ചാൽ ഉള്ളതായി നിൽക്കുക എന്നാണ്. ഉള്ളതല്ലാതെ ഉള്ളതായി നിൽക്കുക. അതൊക്കെ പല മറ്റു ഭാഗങ്ങളിലും ഇത് കാര്യം തന്നെ പറയുന്നുണ്ട്. അറിവിൽ എഴും അറിവിൽ പ്രകടമാകുന്ന പ്രകൃതി സ്വരൂപമാകും ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ആ പ്രകൃതിയുടെ സ്വരൂപമാണ്. പ്രകൃതിയുടെ പരിണാമമായതുകൊണ്ട് പ്രകൃതിയുടെ സ്വരൂപമാണ്. അത് മനസ്സിലാക്കാൻ മണ്ണിനും കുടത്തിനും പോകണം. മൺപാത്രം മണ്ണിന്റെ പരിണാമമായതുകൊണ്ട് മണ്ണിന്റെ വികാരമായതുകൊണ്ട് എങ്ങനെയാണോ മണ്ണായിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചം പ്രപഞ്ച കാരണമായിരിക്കുന്ന പ്രകൃതിയുടെ വികാരമായതുകൊണ്ട് അത് പ്രകൃതിയാണ്, പ്രകൃതി സ്വരൂപമാണ്. അപ്പൊ പ്രകൃതിക്ക് എന്തെല്ലാം പറയുന്നു അതെല്ലാം പ്രപഞ്ചത്തിനും പറയാം. പ്രകൃതിയെ സത്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യം, പ്രകൃതി അസത്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച അസത്യം, പ്രകൃതി അനുർവചനീയം എന്ന് പറഞ്ഞാൽ പ്രകൃതി ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ബ്രഹ്മം. ഇതേത് വേണോ പറയാം, അതാണ് പ്രകൃതി സ്വരൂപമാകും എന്ന് പറഞ്ഞത്.